87-ാം ദശകം. വിളങ്ങി സാന്ദീപനിതൻ ഗൃഹത്തിൽ നിൻസതീർത്ഥ്യനായിട്ടു കുശേലഭൂസരൻ ധനാശവിട്ടാരിഭക്തസത്തമൻ തിനങ്ങൾ നീക്കി ശമിയായി ഗൃഹസ്ഥനായി സമാനയെന്നാകിലും ആത്മവല്ലഭയ്ക്ക് ഗോമനശാന്തി ലഭിച്ചിടാകയാൽ ഒരിക്കൽ വൃത്തിക്കവളോതി എന്തുകൊണ്ടങ്ങാശ്രയിപ്പീല സുഹൃത്രമേശനെ വിശന്നിടം പത്നീ വെണ്ണമോതവേ മതം വളർത്തുന്ന ധനം വെറുക്കുവോൻ ത്വദർശനത്തിനു കൊതിച്ചിറങ്ങവേ കക്ഷത്തിറുക്കി ചെറിയോരവിൽപുതി മനോഹരം ദ്വാരകയിങ്കിലെത്തിയങ്ങണഞ്ഞു ശൈബ്യാഭവനത്തിലാ ദ്വിജൻ സുഖിച്ചു വൈകുണ്ഠ സമാനമാം ഭവർഗൃഹത്തിൽ അസൽ കൃതി വർണ്ണനാധികം സുപൂജിതൻ തന്നിടു പത്നി വീശവേ കരം പിടിച്ചങ്ങു കഥിച്ചു വാർത്തകൾ ഗുരുപ്രിയാർത്ഥം വിറകിന്നു പോകവേ വനത്തിൽ നാം മാരിചൊരിഞ്ഞതോർപ്പിതോ മടിച്ചു നിൽക്ക പിടികൂടി വായിലീട്ടശിച്ചു നീ കല്ല് അവിലാത്ത കൗതുകം എടുക്കുവാൻ പിന്നെയുമാഞ്ഞു ലക്ഷ്മി കൈപിടിച്ചു പോരും പൃഥുകാശനം ഹരേ. ഭക്തർക്കു ഭക്തൻ ഭഗവാന്റെ പൂജയാൽ മഹാസുഖം പൂണ്ടൊരു രാത്രി വാടവൻ പിറ്റേന്നു പോന്നാൻ ധനമെന്നിയേയകോ വിചിത്രമാം നിൻ വരദാന കൗതുകം ഇരന്നതില്ലച്ചുതിനോടു വിത്തമെന്തുരയ്ക്കുമെൻ ഭാര്യയുടെന്ന ദുഃഖവും ഭവൽക്കഥാസൗഖ്യവുമോർത്തു നീങ്ങവേ തെളിഞ്ഞു കണ്ടാൻ മണിസൗധമായവൻ പിഴച്ചുപോയോ വഴിയെന്ന രക്ഷണം ഭ്രമിച്ചു കണ്ടാൻ പ്രിയപത്തി നിൽപ്പതായി സഖീജനം രത്നസുവർണഭൂഷണം അത്ഭുതം നിൻ കൃപയെന്നറിഞ്ഞവൻ വസിച്ചുരത്നോജ്വല മന്ദിരത്തിലെന്നിരിക്കലും ഭക്തവൃതാത്തിയായവൻ മുറയ്ക്കു നീ ഭക്തനു സർവമേകുവാൻ മരുൽപുരാധീശ ഗതങ്ങൾ നീക്കണേ.